കലിനാസദൃശ കോപി യുഗോ നാസ്തി വരാനനെ തസ്മിം സ്വാം സ്ഥാപയിഷ്യാമി ഗേഹേ ഗേഹേ ജനേ ജനേ. വരാനനെ സുന്ദരി, കലിനാസദൃശ കോപി യുഗ നാസ്തി, അയം കലിഹി അതിപ്രധാന യുഗ. കസ്മാതിതി ചേത് അസ്മിൻ കലൗ യുഗേ ത്വാം ഗേഹേ ഗേഹേ ജനേ ജനേ സ്ഥാപയിഷ്യാമി. സർവസ്മിന്നപി ഗേഹേ സർവസ്മിന്നപി ജനേ അഹം ഭക്തിം സ്ഥാപയിഷ്യാമി ഇതി നാരദഃ വദതി.